गंगा प्रवाह में, स्वर राग गंगा प्रवाह में, स्वर्गीय सायुज सार में, निन स्नेह भिक्षक्कनीरि निल्कुम तुलसीदलमाणु ना, കൃഷ്ണ തുളസീദളമാണു ഞാൻ. സ്വരരാഗ ഗംഗാ പ്രവാഹമേ, നിരുപമനാദത്തിൻ നൂല തന്നു, നിന്നെയും എന്നെയും ഒന്നിച്ചിണക്കി, നിരുപമനാദത്തിൻ നൂല തന്നു, നിൻഹാസരശ്മിയിൽ മാണിക്യമായി മാറി ഞാനെന്ന നീഹാരബിന്ദു, നിൻഹാസരശ്മിയിൽ മാണിക്യമായി മാറി ഞാനെന്ന നീഹാരബിന്ദു, സ്വരരാഗ ഗംഗാ പ്രവാഹമേ, സ്വർഗീയ സായുധ്യ സാരമേ, നിൻ സ്നേഹ ഭിക്ഷക്കായി നിൽക്കും തുളസീദളമാണു ഞാൻ, കൃഷ്ണ തുളസീദളമാണു ഞാൻ. സ്വരരാഗ ഗംഗാ പ്രവാഹമേ, സ്പന്ദനമില്ലെങ്കിൽ ഈ വിശ്വം ചേതനാശൂന്യമല്ലോ, ആത്മാവിൽ നിന്റാക സ്പന്ദനമില്ലെങ്കിൽ ഈ വിശ്വം ചേതനാശൂന്യമല്ലോ, എൻ വഴിത്താരയിൽ ദീപം കൊളുത്തുവാൻ നീ ചൂടും കോടീരമില്ലേ, എൻ വഴിത്താരയിൽ ദീപം കൊളുത്തുവാൻ നീ ചൂടും കോടീരമില്ലേ, സ്വരരാഗ ഗംഗാ പ്രവാഹമേ, സ്വർഗീയ സായുധ സാരമേ, നിൻ സ്നേഹ ഭിക്ഷക്കായി നീറി നിൽക്കും തുളസീദളമാണു ഞാൻ, കൃഷ്ണ തുളസീദളമാണു ഞാൻ. സ്വരരാഗ ഗംഗാ പ്രവാഹമേ, സ്വരരാഗ ഗംഗാ പ്രവാഹമേ.